97-ാം ദശകം. ജ്ഞാനം ശ്രദ്ധാദി കർത്താവധ വസതി സുഖം കർമ്മമാഹാരഭേദം ഹീനം മധ്യോത്തമം താൻ ത്രിഗുണഗണമതിൽ ചേർച്ച പോലെ ജഗത്തിൽ നിന്നിൽ സർവം സമർപ്പിച്ച് അടിമലരു പണിഞ്ഞീടിൽ നിൻ കോവിലിൽ താൻ വന്ദിച്ചാൽ നിർഗുണോപാസനയതു തരുമാറാകണേ ഭൂരിസൗഖ്യം. ചിത്തം നിന്നോടിണങ്ങി ക്രിയകൾ സകലവും ചെയ്തിടാം ഞാൻ നിനക്കായി ഭക്തന്മാർ പണ്ടുമിന്നും വിരവടു വിലസും പുണ്യദേശങ്ങളൂകാം. ദുഷ്ടൻ വിപ്രൻ മൃഗം തൊട്ടവരെയൊരു വിധം കണ്ടു മാനാവമാനം സ്പർദ്ധാസൂയാതി വിട്ടും ത്രിഭുവന ഭഗവദ്രൂപം എന്നും ഭജിപ്പൻ. എല്ലാം നീ എന്ന ബോധം തെളിവതുവരെ ഞാൻ ഈ വിധത്തിൽ ഭജിക്കാം. ഉല്ലാസം പൂണ്ടു നീ ആയതിനുപരി ചരിച്ചിടുവൻ ബോധവാൻ ഞാൻ. ആദ്യം തൊട്ടില്ല നാശം ഭജനവിധീതിന്നത്രമേൽ ഹൃദ്യമല്ലോ. തത്താലും ഭക്തിമാർഗം മുരകര ഭഗവൻ ധന്യധന്യം മനോജ്ഞം. വേരൂന്നാൻ ഭക്തിയോഗത്തിനു വളരെ വയസ്സേറണം രോഗമില്ലാതാകേണം രണ്ടിനും നിൻ പദഭജനം. അതേ പാലു തന്നേ മരുന്നായി 12-ാം ആണ്ടിലുണ്ടാം മൃതിയഥ ഗണകന്മാരുരച്ചാർ ഭജിച്ചാൻമാർ കണ്ടേ എൻ ഭവാനെ പരമൊരു വരിഷം മൃത്യുവും തോറ്റുപാഞ്ഞാൽ. മാർക്കണ്ഡേയൻ ചിരായുസ് അമലപദരതൻ പുഷ്പഭദ്രാതടത്തിൽ ചെയ്താൻ നിന്നെ കുറിച്ചുള്ളൊരു മഹിത തപസ്സ് ആറു മന്വന്തരങ്ങൾ. 7-ാം ദേവേന്ദ്രനെ കീ സുരതരുണി കുളിർക്കാറ്റ് പൂവമ്പരെ കൊണ്ടേറെ മോഹം തളർന്നാർ അവനുടെ തപനോഷ്മാവിൽ ഭക്തൻ ജയിപ്പൂ. ചെന്നാൻ നാരായണാഖ്യൻ മമവിഭു നരനോടൊത്തു ഭക്താന്തികത്തിൽ ചെയ്താൻ ദാനം വരത്താൽ നിരവധി പദഭക്തനു വേണ്ടൊന്നുപോലും ഭക്ത്യാ സംതൃപ്തി പൂണ്ടോൻ ഭഗവത തുലമാമായ കാൺമാൻ കുതിച്ചാൻ മായാദുഃഖത്തിൽ വീഴാത്തവന് പുതുമയാലായതും കാമ്യമാകാം. നീ പോകെ കാറ്റലച്ചാർത്തതിവിപുലജലം തിങ്ങി മേഘം നിറഞ്ഞു സപ്താബ്ധിക്കോളിൽ വിശ്വം മുഴുകി അതിലവൻ കോടി വരുഷം കഴിച്ചു. കണ്ടാൻ ദുഃഖാർത്തനാലിൻ നിലയിലതി വിദൂരത്തൊരാശ്ചര്യബാലൻ തന്നെ നിന്നെ മഴക്കാറൊളിയൊടു പതതാരങ്കുലീകം കുടിപ്പോൻ. കാൺകോരിത്തരിച്ച മുനി തനു തൊടുവാൻ പാഞ്ഞടുക്കെ കടന്നാൻ നിന്നുള്ളിൽ ശ്വാസവാദം വഴി അവിടെയകോ കണ്ടു ലോകങ്ങളെല്ലാം. വീണ്ടും നിശ്വാസവാദം വഴി ബത വെളിയിൽ പോന്നു കൺകോൺ കളിച്ചാർത്തേൽക്കെ പുൽകാൻ ശ്രമിക്കെ ജടിതി മറവു നീ മൗനി. മുന്നാശ്രമത്തിൽ ഭക്തൻതൻ ദർശനത്തിന്നചലതനുജയോടൊത്തണഞ്ഞാൻ മഹേശൻ സിദ്ധൻ നേകി ചിരത്വം തരുണനില തെളിഞ്ഞിന്ദുചൂടൻ മറഞ്ഞാൻ നിന്നെ സേവിക്കിലുണ്ടാം തെളിവ് സുമശരാരിക്കും ഓർത്താകിൽ 3-ാം മൂർത്തിക്കീശൻ ജഗന്നായകനുമൈ ഭവാനിന്ന് അതേറ്റം തെളിഞ്ഞു. ബ്രഹ്മാ വിഷ്ണു ഗിരീശൻ മുകളിൽ മുകളിലായി സത്യലോകത്തിൽ വാഴൂ. പിന്നെയും മോളിൽ മായാവികൃതികൾ കലരാതുള്ള വൈകുണ്ഠലോകം നീ അങ്ങും കാരണാംബസ്സിലും ഇടയ ഗൃഹത്തിങ്കലും വാഴു. സച്ചിൽ ശുദ്ധ ബ്രഹ്മസ്വരൂപൻ പരസുഖദ ഹരേ രോഗനാശം തരേണം.